ശേഷാന്തിഭാഷ ഇത്യത്ര ഉക്തം തന്ത്രാദിന ശേഷശബ്ദോ അർത്ഥദ്വയപര ശേഷോ ബൗവ്രീഹി ഇത്യതഃ അനേകമന്യപദാർത്ഥേ ഇത്യസ്മിൻ സൂത്രേ ശേഷശബ്ദ അനുവർത്തതെ തസ്യ ശബ്ദസ്യ അത്ര അർത്ഥദ്വയം കൃതം ഏകഹ അനുക്ത സമാസാന്ത ഉക്ത സമാസാന്താത് അന്യഹ ശേഷഹ ഏവം വിധസ്യ ബൗവ്രീഹേ കപ് വാസ്യ യഥാ മഹായശസ്ക ഇത്യത്ര കപ് അഥവാ അന്യ സമാസാന്ത അന്യത്ര ന വിഹിത അതഃ അത്ര മഹാ യശസ്ക ഇത്യത്ര ശേഷാദ് വിഭാഷ ഇത്യനേന വികൽപ്പേന കപ് വിഹിത മഹായശസ്ക മഹായശാഹ ഇത് രൂപദ്വയം സിദ്ധ്യതി ഏവം ശേഷ അധികാരസ്ഥാത് ബൗവ്രീഹേ ഇതി ഉക്തത്വാത് വ്യാഘ്രപാത് അത്ര അനേന സൂത്രേണ വികൽപ്പേന കപ്പിന് പ്രാപ്ത അത്ര വ്യാഘ്രപാത് ഇത്യത്ര കേന സൂത്രേണ സമാസാന്ത ജാത പാദസ്യ ലോപഹസ്ത അത് വീറ്റനേന ജാത സുഗന്ധി ഇത്യത്ര ഗന്ധസ്യ ഉത്പത്തി സുരഭിഭ്യ ഇത്യനേന സമാസാന്ത വിഹിത പ്രിയപഥ ഇത്യത്ര കർപ്പുരബ്ധുപഥമാ അനക്ഷേ ഇത്യനേന സർവസമാസാന്ത പ്രകരണസ്ഥ സൂത്രേണ സമാസാന്ത വിഹിത അനുക്ത അനുക്ത ഇത്യുക്തത്വ ശേഷാധികാരസ്ഥാത് ഇത്യുക്തത്വാത് ഉപബഹവഹ ഇത്യത്ര അനേന സൂത്രേണ വികൽപ്പേന കപ്ന പ്രപ്ത തസ്മാത് സംഖ്യയെ ഇത്യനേന തത്ര സമാസഃ കൃതഃ കസ്യ ഉപബഹവ ഇത്യത്ര ബഹുശബ്ദസ്യ സംഖ്യാത്വം പൂർവം വിഹിതം സൂത്രം കോ വിസ്മരസി ബഹുഗണവതുടതി സംഖ്യ ഇത്യനേന ബഹുശബ്ദസ്യ സംഖ്യാത്വം അസ്തി സംഖ്യ അതഃ സംഖ്യയിത്യനേന സമാസകൃത ബഹു ഗണ വതുടതി സംഖ്യ ഇത്യനേന അസ്യ ബഹുശബ്ദസ്യ സംഖ്യാത്വാത് ഏവം ഉത്തരപൂർവ ഇത്യത്ര ദിക്നാമാന്യന്തരാളെ ഇത്യനേന സമാസകൃത അത്രാപി ശേഷ അധികാരസ്ഥാന സൂത്രം ശേഷാധികാരി എന്ന വർത്തത സപുത്ര ഇത്യത്ര തേന സഹേത തസ്സൂത്രമഭി ശേഷാധികാരി എന്ന വർത്തത അത്ര പ്രശ്നഃ സൂത്രേ ശേഷാത് ഏകയവ ശബ്ദ. അത്ര അർത്ഥദ്വയം കൃതം. ഏക അർത്ഥ ഭവതി അനുക്ത സമാസാന്താത് ഇതി. അന്യഃ ശേഷ അധികാരസ്ഥാത് ഇതി. ഏകശബ്ദസ്യ കഥം അർത്ഥദ്വയം സംഭവതി ഇതി പ്രശ്നഃ. തസ്യ സമാധാനത്വേന അത്ര ഉക്തം തന്ത്രാദിനാ ഇതി. ആദിശബ്ദേന ആവൃത്തി ഗ്രാഹ്യ. ശബ്ദാർത്ഥയോ വിഷയേ ഏക നിയമ വർത്തതെ. അർത്ഥഭേദേ ശബ്ദാനാമഭി ഭേദൈ. ശബ്ദഭേദം വിനാ അർത്ഥഭേദോ ന സിദ്ധ്യതി. അർത്ഥഭേദേ ശബ്ദഭേദോപി ഭവത്യേവ. യഥാത്ര ശേഷാദിതി ശബ്ദ വർത്തതെ. അസ്യ ശബ്ദസ്യ ഏതി അത്ര അർത്ഥദ്വയം വർത്തതെ. തർഹി അത്ര ശബ്ദദ്വയമപി ആവശ്യകമേവ. എന്തോ അത്ര ഏകേവ ശബ്ദ ശേഷയിതി. അത്ര ശബ്ദസ്വയം നാസ്തി. യഥാശ്രിത സ്ഥലേഷു അർത്ഥദ്വയസിദ്ധ്യർത്ഥം ശബ്ദ ആവൃത്തി കർത്തവ്യ. അത അത്ര ശേഷാദിത്യസ്യ ആവൃത്തി ക്രിയത്തെ. അത അത്ര അർത്ഥദ്വയസത്വാത് ശബ്ദദ്വയസ്യാപി സത്വം അവശ്യം വാച്യം. തദർത്ഥം ആവൃത്തി കരണീയ. ആവൃത്തി കഥം സംഭവതി. സൂത്രകാരേണ ശേഷശബ്ദ തന്ത്രേണ ഉച്ചാരിത. ഏവം ഉച്ചരിതത്വാത് ശ്രോത തസ്യ ശബ്ദസ്യ ആവൃത്തി ക്രിയതേ. വക്തുദ്വാര ഉച്ചാരണം തന്ത്രേണ, ശ്രോതൃദ്വാര ആവൃത്തി ക്രിയതേ. ആവൃത്തിയാ ബോധ. അത സൂത്രേ ശബ്ദസ്യ ഏകത്വേ അപി അർത്ഥഗ്രഹണസമയേ അത്ര ശബ്ദദ്വയം വർത്തതേ. അത അർത്ഥദ്വയമതി വൈ ഭവതി. അത ഏകം അനേക ഉപയോഗി ഇതി തന്ത്രസ്യ പരിഭാഷ വർത്തതെ. ഏകം അനേക ഉപയോഗി അത്ര ഉച്ചാരണം ഏകമേവ. കഥം ശേഷാദി ഏകമിത്യുക്തേ ഉച്ചാരണം ഏക ഉച്ചാരണം. കിന്തു അസ്യ ഉച്ചാരണസ്യ അനേക ഉപയോഗം വർത്തതെ. അത്ര അനേക ഉപയോഗം കിം സ്യാത്. അർത്ഥദ്വയം. അത ശബ്ദാർത്ഥയോർ ഗ്രഹണേ അർത്ഥഭേദേ അർത്ഥഭേദേന ശബ്ദഭേദോപി ഭവതി ഇതി ന്യായാനുസാരേണ അത്ര ആവൃത്തിയ ശബ്ദ ദ്വിത്വം ഭവതി ഏവം അർത്ഥസ്യാപി ദ്വിത്വം സിദ്ധ്യതി. അന്യോപി നിയമ വർത്തതേ ശബ്ദേകത്വേപി അർത്ഥഭേദ ഇത്യപി നിയമം വർത്തതെ പൂർവോക്തസ്യ വിപരീതം. ശബ്ദേകത്വേപി അർത്ഥഭേദ ശബ്ദേകത്വേ അപി അർത്ഥഭേദം സ്വീകർത്തും ശക്യതേ ഇതി അസ്യ നിയമസ്യ ആശയം. മീമാംസാന്യായമേവ മൂലഭൂതഃ വ്യാകരണം യദുക്തം തത്സർവം മീമാംസയാ ആഗതമേവ. ശബ്ദ ഏകത്വേ അപി അർത്ഥഭേദോ ഭവതി ഇതി ന്യായാനുസാരേണ അത്ര തന്ത്രേണ ഉച്ചരിതത്വാത് അനേക അർത്ഥ ബോധജനകം ഭവതി ഏകേവ ശബ്ദ സകൃത് ഉച്ചരിതത്വേ അപി അനേകാർത്ഥ ബോധജനകത്വം തന്ത്രം ഇതി അത്ര തന്ത്രസ്യ പരിഭാഷ. അത്ര സകൃത് ഉച്ചരിത ശബ്ദ ഭവതി ശേഷ ഇതി എന്ത് ശ്രോതുഹു അർത്ഥ അനേകാർത്ഥ ബോധജനകം ഭവതി ശേഷ ശബ്ദ. അത്ര അർത്ഥ ദ്വയം സിദ്ധ്യതി അനുക്ത സമാസാന്ത ഏവം ശേഷ അധികാരസ്ഥാപ്യതി. അതഃ ബഹുത്ര വ്യാഖ്യാനേഷു ഏവം ഉപലഭ്യത തന്ത്രേണ ആവൃത്തിയാ വാ അർത്ഥദ്വയം ഇത്യാദികൾ. അയം നിയമ ശബ്ദേഷു സർവത്ര ഉച്ചാരിതേഷു സർവേഷു ശബ്ദേഷു ആവശ്യ അനുസാരേണ സ്വീകർത്തിക പക്ഷദ്വയമപി സ്വീകാര്യമേവ. തന്ത്രാദിന ആദിശബ്ദേന ആവൃത്തി ആവൃത്തി ആവൃത്തി ഗ്രാഹ്യ അന്യക ആദി മലയാളത്തിൽ തുടങ്ങിയവ മുതലായവ എന്നർത്ഥം. മുതലായവ എന്ന് പറഞ്ഞുകൊണ്ട് ഏതാ മുതല ഇവിടെ ഇവിടുത്തെ മുതലാവൃത്തി ശേഷശബ്ദോ അർത്ഥദ്വയപര തന്ത്രാദിന ശേഷശബ്ദാത്ര അർത്ഥദ്വയപര അർത്ഥദ്വയ പര പരം താല്പര്യം യസ്യ സശബ്ദ അർത്ഥദ്വയ പര തന്ത്ര ആദിയേഷാം തന്ത്ര ആദി യേഷാം തേ തന്ത്രാദേഹ തന്ത്ര ആദി യേഷാം തേ തന്ത്രാദേഹ ശബ്ദാഹ തന്ത്ര തന്ത്രം യഥാതന്ത്രം തഥാ ആവൃത്തിരപി തന്ത്ര ആദിയുക്തിത്തെ തന്ത്ര ആദി യേഷാം തേ തന്ത്രാദേഹ അത്ര തന്ത്ര ഏവം ആവൃത്തി. കോത്ര പ്രശ്ന ആദി തന്ത്രാദി ഇത്യത്ര ആദിശബ്ദേന ആവൃത്തി ഗ്രാഹ്യ കസ്മാത് തന്ത്ര ആദി ഇത്യസ്യ തന്ത്ര ആദി ഏഷാം തേ തന്ത്രാദേഹ ഇത്യർത്ഥകത്വ തന്ത്രാദി ഇത്യത്ര ആദിശബ്ദേന ആവൃത്തി ഗ്രാഹ്യ തന്ത്ര ഇത്യസ്യം ഏകം അനേക ഉപയോഗി തന്ത്രം അഥവാ സകൃതിച്ചരിതസതി അനേകാർത്ഥബോധജനകത്വം തന്ത്രം സർവം പാരിഭാഷിക ശബ്ദ ഇവ പുനഃ ഉപദശ ഇത്യത്ര കോർത്ത ഉപദശ ഇത്യത്ര കോ അർത്ഥ നവ ഏകാദശ ഉപബഹോ ഇത്യത്ര ബഹൂനാം സമീപേ ഏ സന്തി തേ ഉപബഹവഃ പൂർവദേവ ഉപദശ ഇതിവദേവ അന്യസൂത്രം ഭൂതി ആപോ അന്യതരസ്യം കപി ആബന്ധസ്യ ഹ്രസ്വോ വാ സ്യാത് ബഹുമാലകഃ കപഭാവേ ബഹുമാല ഇവിടെ രണ്ട് നിയമമാണ് പറഞ്ഞത്. ഒന്നെന്താണ്, ശബ്ദ അർത്ഥത്തിൽ ഭേദമുള്ളതുകൊണ്ട് ശബ്ദത്തിനും ഭേദം പറഞ്ഞു. മറ്റൊന്നെന്താണോ, ശബ്ദ ഏകമായിരുന്നാലും അർത്ഥത്തിന് വ്യത്യാസം. സാഹിത്യ ശ്ലേഷേന ശ്ലേഷപ്രയോഗ ബഹുവർത്തലാപ സാഹിത്യഗുണം ത്തിൽപ്പെടുന്ന ഒന്നാണ് ശ്ലേഷം. ഇവിടെ ആ രീതിയിലല്ല പറയുന്നത്, ഇത് മീമാംസ നിയമം. ഇപ്പൊ ഇവിടെ ഒരു ശബ്ദമാണ്, എങ്ങനെ അനേക അർത്ഥം കിട്ടും? അതിനെ ആവർത്തിക്കുക. ശബ്ദം ഒന്നേ ഉള്ളൂ, ആവർത്തിച്ചിട്ടില്ല. എങ്ങനെ അനേക അർത്ഥം കിട്ടും? അത് ഉച്ചരിച്ചയാൾ അനേക അർത്ഥം കിട്ടണമെന്നുള്ള താല്പര്യത്തിൽ ഉച്ചരിച്ചുകൊണ്ട് ഒരു ശബ്ദത്തിൽ നിന്ന് അനേക അർത്ഥം കിട്ടും. ശ്രോതാവ് വാക്കിനെ ആവർത്തിക്കുന്നു, മനസ്സിൽ ആവർത്തിച്ചാൽ ശബ്ദമാകും. ശബ്ദമാവണമെങ്കിൽ മനസ്സിൽ ആവർത്തിച്ചാൽ പോരല്ലോ, ഉച്ചരിക്കണം. എന്നാലേ ശബ്ദദ്വയം ശ്രദ്ധിക്കണമെങ്കിൽ എന്ത് വേണം? ശബ്ദത്തെ ഉച്ചരിക്കണം. ബഹവഹ മാല യസ്യ എന്ന് ഇതി വിഗ്രഹേ അത്ര ശേഷാദ് വിഭാഷ ഇത്യനേന വികല്പേന കപ് അനേന സൂത്രേണ ആപോ അന്യതരസ ഇത്യനേന മാല ഇത്യത്ര ആപ് മാല ശബ്ദ ആബന്ധ ഭവതി ആപഹ ആകാരസ്യ വികല്പേന ഹർസഹ ഹർസ്യസ്ഥിതി ബഹുമാലകഹ ഇതി ഭവതി അത്ര ആപോ അന്യതരസ്യം ഇത്യനേന സൂത്രേണ വികൽപ്പേന ഹ്രസ്വ വിധീയത അത ഹ്രസ്വഭാവേ ബഹു മാലാക ഇതി ഭവതി. ശേഷാദ്ഭാഷ അത്ര വിശേഷേണ സമാസാന്ത ന ഉക്ത അഥവാ ശേഷ സർവത്ര ബഹുവ്രീഹി സമാസേ സർവത്ര ശേഷാദ്വാശയിതനേന കപഹ പ്രാപ്തിഹി ഭവതി വികൽപ്പിതത്വാ ബഹുത്ര ന ഉപലഭ്യതേ അന്യഥാ സർവത്ര കപഹ പ്രാപ്തി അസ്ത്യേവ സർവത്ര അനേകം അന്യപദാർത്ഥേ അതുക്തം ശേഷ അധികാരസ്ഥ ബഹുവ്രീഹി അന്യബഹുവ്രീഹ വിരളമേവ സർവത്ര ബഹുവ്രീഹി തേനൈവ ഭവതി അന്യത്ര ദിത്രഹ ഏവ സന്തി ഉദാഹരണാനി വൈരള്യമേ ഉദാഹരണാനം വൈരള്യമേവ അന്യത്ര കപഭാവേ ബഹുമാല ശേഷാദ്ഭാഷ ഇതി കപ് വികൽപ്പേന ഭവതി തദ്ഭാവേ ബഹുമാല ഇതി അത് അത്ര രൂപത്രയം സിദ്ധ്യതി ബഹുമാലക ഇതി ഹ്രസ്വീ സതി ബഹുമാലാക ഇതി ഹ്രസ്വാഭാവേ കപഭാവേ ബഹുമാല ഇതി ബഹുമാല ഇത്യത്ര ഹ്രസ്വം കഥം ഭവതി ഉപസർജന സഞ്ജ്ഞ ഏകവിഭക്തി ന സഞ്ജ്ഞായാം അനന്തരം ശേഷാദിതി പ്രാപ്ത കബ്നസ്യ സഞ്ജ്ഞായാം സഞ്ജ്ഞായാം പൂർവസൂത്രേണ വീതഃ കബ്ന ഭവതി വിശ്വേ ദേവ അസ്യ വിശ്വദേവ വിശ്വേ ദേവ അസ്യ അത്ര വ്യതികരണ ന വ്യതികരണ എന്ന പ്രഥമ ഭഗവാന് വിശ്വേ ദേവ അസ്യ അത്ര സജ്ഞാത്വാ കത് ന ഭവതി അതഃ വിശ്വേ ദേവ ഇതി ഭവതി അത്ര വിശ്വശബ്ദ സർവശബ്ദ പര്യായ അത്ര സപ്നാത്വാ ലൗകവിഗ്രഹ നാസ്തിയേവ ഏവമപി സൂത്രകാരേണ ലൗകിക വിഗ്രഹ പ്രദർശിത അത തന്മതാനുസാരേണ സംജ്ഞായാമപി ലൗകിക വിഗ്രഹ പ്രവർത്തതേ ഏവ മൂലകാലാനുസാരേണ സപ്തമി വിശേഷനെ ബഹു ഇതി സൂത്രം പൂർവം ഉക്തം അനന്തരം തദനന്തരം വർത്തതെ നിഷ്ഠ നിഷ്ഠാന്തം ബഹുവ്രീഹി പൂർവം സ്യാത് കൃതകൃത്യഃ ഭഗവത്യഹ കൃതം കൃത്യം യേന സ കർത്തകൃത്യ അത്ര കൃതം ഇത്യസ്യ നിഷ്ഠാന്തത്വാത് തക്തവതു നിഷ്ഠ ഇതി അഗ്രേ വക്ഷ്യതി. അതഃ കൃത ഇത്യസ്യ നിഷ്ഠാന്തത്വാത് തസ്യ പൂർവനിപാതഃ കൃതകൃത്യഃ ഇതി ഭവതി. ജാതി കാല സുഗാദിഭ്യ പരാനിഷ്ഠാവാച്യ ജാതിവാചകശബ്ദാനിഷ്ഠ പരാവാച്യം കാലവാചകശബ്ദാദപി നിഷ്ഠ പരാ ഏവം സുഖാദിഭ്യ അഭി നിഷ്ഠ പരാവാച്യ. അത്ര ജാതിവാചക ശബ്ദ പരസ്യ ഉദാഹരണം ഭവതി സാരംഗജഗ്ധീതി. അത് ധാതോ നിഷ്ഠാപ്രത്യേ കൃത്തെ അതോ ജഗ്ധിർലപിക്കിതി ഇത്യനേന സൂത്രേണ ജഗ്ധി ആദേശേ ജഗ്ധി ഇതി ഭവതി. അത്ര സാരംഗഃ ജഗ്ധഃ യയാ ഇതി വിഗ്രഹേ സാരംഗഃ ജഗ്ധ സാരംഗജഗ്ധി ശ്രീലിംഗത്വാഗ്നി. അത്ര ജഗ്ധശബ്ദസ്യ നിഷ്ഠത്വ അപി നിഷ്ഠ ഇതിനേന പൂർവനിപാതഃ ന കൃതഃ വാർത്തികാനുസാരേണ തസ്യ പരത്വേന കൃതഃ. അതഃ സാരംഗജഗ്ധി സാരംഗൈതി പക്ഷിവിശേഷസ്യ നാമ സാരംഗം വെളുത്ത കൊക്ക്, വലിയ കൊക്ക്, ചെറുതല്ല, ദേശാടന കൊക്ക്, അതാണ് സാരംഗം. അതിൽ ഭക്ഷണ ഇത്യസ്മാ ജഗ്ധി ഇതി സിദ്ധേ അസ്യ അർത്ഥാ ഭവതി ജഗ്ധഃ ഭക്ഷിതഃ. സാരംഗത്തെ ഭക്ഷിച്ചവൾ സാരംഗജഗ്ധി. അതി ജാതി ശബ്ദാത് പരസ്യ ഉദാഹരണം നിഷ്ഠാന്തസ്യ ഉദാഹരണം ഇതം സാരംഗജഗ്ധി ഇതി. സാരംഗശബ്ദ ജാതി ശബ്ദ ജാതിരവി അത്ര പാരിഭാഷിക ആകൃതി ഗ്രഹണാജാതി ലിംഗാനാം സർവഭാഗ സകൃതാഖ്യാതനഗ്രാഹ്യ ഗോത്രഞ്ചരണീ സഹായത്തിനേന ഭാഷ്യകാരേണ ജാതി നിർവചനം കൃതം. തദപി അഗ്രേ വ്യാഖ്യായതേ. ഇദാനീ സാരംഗശബ്ദസ്യ ജാതിത്വം അസ്തീതി ജ്ഞാതവ്യം. ജാതിവാചക ശബ്ദബോധി സാരംഗ. സാരംഗജഗ്ധി മാസജാത മാസ ജാത യസ്യ ജനിച്ച ഒരു മാസമായത് മാസജാത. അത്രാപി പൂർവദേവ മാസശബ്ദസ്യ കാലവാചകത്വാത് നിഷ്ഠ അത്ര മാസശബ്ദാത് ഉപരികൃത. അതഃ മാസജാത അത്ര സ്ത്രീത്വാത് മാസജാത ഇതി ഭവതി. ഏവ സുഖജാതായിരുന്നു. സുഖാദിഭ്യ ഇത്യസ്യ ഉദാഹരണം. സുഖം ജാതം യസ്യാഹ സാ സുഖജാത. അത്രാവി സുഖശബ്ദാത് പരത്വേന നിഷ്ഠാകൃത അന്യപദാർത്ഥ അനുസാരേണ സുഖജാത ഇത്യത്ര സ്ത്രീ പ്രത്യയ കൃത അതഃ സുഖജാത ഇതി ഭവതി. പ്രായികം ചെയ്തം അസ്യ നിയമസ്യ പ്രായികത്വം ഇത്യുക്തി സർവത്ര നാസ്തി കൃതകട പീതോതക ഇത്യാദിഷു കൃതശബ്ദസ്യ ജാതിത്വേ അപി കടശബ്ദസ്യ കൃതശബ്ദസ്യ ന പരനിപാതഃ കിന്തു പൂർവനിപാതഃ. അത്ര കൃതശബ്ദഃ നിഷ്ഠാന്തഃ കടശബ്ദഃ ജാതിവാചക ഏവം സ്ഥിതി അപി ജാതി കാലസുഖാദിഭ്യ പരാനിഷ്ഠാവാച്യ ഇതി നിയമ അനുസാരേണ അത്ര കൃതശബ്ദസ്യ നിഷ്ഠാന്തസ്യ പരനിപാത ന കൃത തസ്ഥാനി നിഷ്ഠ ഇത്യനേന കൃതശബ്ദസ്യ പൂർവനിപാത കൃതഃ. കൃതഃ കടഹയേന പായ നീതവൻ അവനാണ് ആര് കൃതകടഹ ഏവം സിദ്ധി പൂർവോക്തസ്യ വാർത്തികസ്യ അപവാദഃ ജാതി വാചക ശബ്ദസ്യ അത്രണ പൂർവനിപാതഃ. കടശബ്ദഃ ജാതിരസ്തി തസ്മാദേവ ഏതത് പ്രത്യുദാഹരണം ദത്തം കില. കടശബ്ദ ജാതി വാചകസ്യ ഏവം തൃണശബ്ദമപി ജാതിവാദകമസ്തി ചേത് കൃതശബ്ദം ജാതി അത്ര പാരിഭാഷിക ശബ്ദം ആകൃതി ഗ്രഹണ ജാതി ഇത്യനേന കടശബ്ദ ജാതിവാചശബ്ദം ലിംഗാനാഞ്ചന സർവഭാഗ്യത്തിനേന കൃതശബ്ദന ജാതിവാചക തൃണശബ്ദ അസ്തി ചേത് തൃണശബ്ദ അസ്തി ചേത് ജഗ്ധതൃണാഭി അത്ര പ്രത്യുദാഹരണ രൂപേണ ദാവശ്യക്കരുത്. തൃണശബ്ദ തൃണം ശബ്ദ തൃണം തത് ഏത് പീതോദക ജഗ്ധതൃണാഹ അപി ജാതും ശക്യത കില. പീതോതക ജഗ്ധതൃണാഭി തത്ര അസ്തി കില കഠോപനിഷത് തദപി ദാതും ശക്യത കില. ജഗ്ധതൃണാഹ അത്ര നിഷ്ഠായത്തിനേന പൂർണ്ണിവാദം കൃത നിഷ്ഠ അധോക്തം പ്രായികം ചൈതം ഇതി നിയമം പ്രായികമേവ സർവത്ര നാസ്തി ബഹുഷു സ്ഥലേഷു നിഷ്ഠാന്തസ്യ പൂർവനിപാതഃ ദൃശ്യത്തെ ക്വചിത് പരനിപാതത്വമായി ദൃശ്യത്തെ തസ്യ സാധൂകരണാർത്ഥം വാർത്തികാരണേന അയൻ നിയമ കൃത കിന്തു തസ്യാവി പ്രായികത്വമേവ പീതോതക അത്രവ്യയമേവ അത്ര ഉദകശബ്ദ ജാതിവാചക ശബ്ദ പീതം ഉദകമേന അനേന വാർത്തികേന ജാതിവാചക ഉദകശബ്ദസ്യ പൂർവനിപാതഃ കർണീയ കിന്തു അസ്യ നിയമസ്യ പ്രായികത്വ അത്ര നിഷ്ഠാ ഇത്യനേന പീതശബ്ദസ്യ പൂർവനിപാതഃ കൃതഃ അതഃ പൂർവ പീത ഉദക ഇതി. ജഗ്ധതൃണ ഇത്യത്ര നിഷ്ഠ ഇത്യനേന ജഗ്ധ ഇതി പൂർവനിപാത കൃത വാ ആഹിതാഗ്നേയാദിഷു ബഹുഷു സ്ഥലേഷു അയം പൂർവ നിപാത നിയമ എന്നാ ദൃശ്യത്തെ പൂർവ നിപാത നിയമസ് വ്യഭിചാരോ ദൃശ്യത്തെ താദൃശ ശബ്ദസ്വരൂപാണി ആഹിതാഗ്നിഗണെ അന്തർഭൂതാനി കഥം ആഹിതാഗ്നി ഇത്യത്ര നിയമോ നാസ്തി അസിഗണസ്യ ആഗ്രഹിഗണത്വാ താദൃശ ശബ്ദാനാം അത്ര ഗുണേ നിവേശനം കരണീയം. ആഹിതാഗ്നി അഗ്നി ആഹിത വാ ഇതി ദീർഘ വർത്തതേ അനന്തരം ആ ഇതിത്രാപി ദീർഘ അത്ര ദീർഘദ്വയസ്യ സൂചനായ ഏവം കൃതം ആഹിത അഗ്നയ ഏന സഹ ആഹിതാഗ്നി യേന യാജ്ഞികേന അഗ്നിയാധാനം ഇതി സംസ്കാരം കൃതം സ ആഹിതാഗ്നി യജ്ഞപ്രാരംഭായ അഗ്നിയാധാനം ക്രിയതെ വൈദികൈ യാജ്ഞികൈ സഹ ആഹിതാഗ്നി യേന സംസ്കാരഃ കൃതഃ ആഹിതാഗ്നിഃ ആഹിതാ ആഹിത അഗ്നി യോമി വർത്തം ശക്യതെ യാഗേ അഗ്നിബഹുത്വം വർത്തതെ അതഃ ആഹിതാ അഗ്നേഹ ഏന ഇതി ബഹുവചന നിർദ്ദേശ കൃതഃ ആഹിത ആധാനേന സംസ്കൃതാഹ അഗ്നേഹ സ ആഹിതാഗ്നി വിപരീത ഉച്ചാരണമൊക്കെ കർത്തു ശക്യം അത്ര ആഹിത ഇതി നിഷ്ഠാന്തം ഭവതി നിഷ്ഠായിത്തിനേന സ്യ പൂർവ നിപാത നിയമ വർത്തതെ ഏവ ഏവമപി ആഹിതാഗ്നിയാദിഷു അന്തർഭൂതത്വാ അത്ര നിയമവും നാസ്തി ആ നിയമേന പ്രയോഗ അത അഗ്നി ആഹിത ഇത്യവി പ്രയോഗിക്കും ശക്യതേ അതല്ല ആഹിതാഗ്നിയാദി ഗണ അന്തർഭൂതാനാം ശബ്ദാനാം പൂർവ നിപാതേ നിശ്ചിത നിയമോ നാസ്തി യഥേഷ്ടം ദൃശ്യത്തെ കഥമപി ഭവതു അത്ര നിയമവും നാസ്തി ജാതിർവാ അന്യനിഷ്ഠാ ആഹിതാഗ്നിയാദിഷു ഗണ അന്തർഭൂത ശബ്ദാനാം പൂർവപര നിയമവും നാസ്തി അത്ര കോപി നിയമം ന പ്രവർത്തതേ അത താദൃശാനാം ശബ്ദാനാം അത്ര അന്തർഭൂതഃ ഇതി അനേന സൂത്രേണ കഥ്യതെ പ്രഹരണാർത്ഥേഭ്യ പരേ നിഷ്ഠാ സപ്തമ്യോ പ്രഹരണാർത്ഥേഭ്യ പരേ നിഷ്ഠാ സപ്തമ്യോ പ്രഹരണ അർത്ഥ ഇത്യസ്യ ആയുധ അർത്ഥ ഇത്യർത്ഥ പ്രഹരിയത അനേന ഇതി പ്രഹരണം ഭവതി ആയുധം ആയുധാർത്ഥേഭ്യ ശബ്ദേഭ്യ പരേ നിഷ്ഠാസപ്തമിയു നിഷ്ഠായാ ഉദാഹരണം ഭവതി അസിഹി ഉദ്യത യേന സ അസ്യുദ്യത അത്ര നിഷ്ഠാ അന്തസ്യ ഉദ്യത ശബ്ദസ്യ പരനിപാത കൃത അസിഹി വാള ഉദ്യത ഉയർത്തിയവൻ യേന ഏവനാണോ അവൻ അസ്യുദ്യത യോദ്ധ ഇത്യർത്ഥം സപ്തമ്യന്തസ്യ ഉദാഹരണം ദണ്ഡ പാണൗ യസ്യ സ ദണ്ഡപാണി മുരുകൻ അതാണ് ദണ്ഡപാണി വേൽ വേൽ കൂടാതെ വേറെയുണ്ടോ ദണ്ഡം മുരുകൻ്റെ കയ്യിൽ ആ ഒരു ദണ്ഡമുണ്ട് ഭിക്ഷക്കാരനായി നടന്നിട്ടുണ്ടല്ലോ ദണ്ഡ പാണു യസ്യ സ എമേവ പത്മനാഭ പത്മം നാഭൗ യസ്യ സ പത്മനാഭ ഇതി സിദ്ധ്യതി ഏവൻ ദണ്ഡം പാണൗ യസ്യ സ ഉദാഹരണം പറഞ്ഞോ ഏതത് വാർത്തികം തത്ര എന്ന പ്രവർത്തതയില്ല ഏതത് വാർത്തികം തത്ര എന്ന പ്രവർത്തതയില്ല പത്മനാഭ ശബ്ദേ സപ്തമി ഉദാഹരണ രൂപേണ ഇവ ഉക്തങ്കില സപ്തമി ബഹുവ്രീഹി ഉദാഹരണ രൂപേണ ഇവ ഉക്തങ്കില ഏതത് വാർത്തികം സപ്തമി പൂർവം സൂത്രം മായാദം കിം സപ്തമി വിശേഷണേ ബഹുവ്രീഹോ ഇതി സപ്തമ്യന്തസ്യ പൂർവനിപാതം പൂർവനിപാത നിയമം വർത്തതി പത്മനാഭ ഇത്യത്ര തത് നിയമഃ നസ്തു തത് നിയമഃ നസ്തു അത്ര പരനിപാതഃ കൃതഃ നിയമാനുസരേണ പത്മനാഭോ യസ്യ ഇത്യത്ര അത്ര സപ്തം യന്തസ്യ പരനിപാതഃ പരനിപാത അതിസേവ ഉദാഹരണം ആ തത്ര പത്മനാഭ ഇത്യത്ര അച് പ്രത്യന്നവ പൂർവാത് സാമലോമന ഇത്യത്ര അച് ഇത്യസ്യ യോഗവിഭാഗ സമാസാന്തെ കൃതേ പത്മനാഭ ഇത്യത്ര അചി പത്മനാഭ ഇതി ഭവതി പത്മനാഭീതി ന പത്മ അത്ര സമാസാന്ത കൃത തത് സമാസാന്തം അച്ഛിതി യോഗവിഭാഗാദേവം ബഹുഷു സ്ഥലേഷു അച് സമാസാന്ത ഭവത്യേവ ഉദാഹരണം ഭവതി ഏത് പത്മം നാഭോ യസ്യ ഇത്യത്ര അച് സമാസാന്തെ കൃതേ പത്മനാഭ ഇതി ഭവതി അത്ര സമാസാന്തന്ന അധ ദണ്ഡ പാണോ യസ്യ സ ദണ്ഡപാണി ഭവതി ഏതത് അച് സമാസാന്ത നിയമ ബഹുവ്രീഹി സമാസ ഏവാസ്തി അഥവാ സർവസമാസാന്ത തത് സർവസമാസാന്ത പകർണേ ഭവതി ബഹുഷസ്ഥലേഷു ഏവം ദൃശ്യത്തെ തത്ര സർവത്ര അച് സമാസാന്ത യോഗവിഭാഗേന കൃതമിതി സാമാന്യരൂപേണ ഏവം മന്യത്തെ. ഇവം ബഹുവ്രീഹി സമാസ സമാപ്ത അനന്തരം ഭോതി ദ്വന്ദ്വസമാസ. കൊച്ചിൻ ന വിവൃത ആസി അത്ര ഏവം ന കൃതം. അത്ര പ്രകരണാർത്ഥ അസിശബ്ദസ്യ പരനിപാത കൃതം നിഷ്ഠായ പൂർവനിപാത കൃതം കോശാത് നിഷ്കാസിത ഉദ്യത സമാനാർത്ഥമേവ. വാള ഉറയിൽ നിന്ന് ഊരിയവൻ ചാർത്ഥേ ദ്വന്ദ്വ അനേകം സുബന്ധം ചാർത്ഥേ വർത്തമാനം സദ്വന്ദ്വ സമുച്ചയ അന്വാച ഇതരേതരയുഗ സമാഹാര ചാർത്ഥ സമുച്ചയ അന്വാചയ ഇതരേതര യോഗ സമാഹാരാഹ സമുച്ചയ അന്വാചയ ഇതരേതരയോഗ സമാഹാരാഹ ചാർത്ഥ സമുച്ചയ അന്വാചയ ഇതരേതരയോഗ സമാഹാരാഹ ചാർത്ഥ പരസ്പര നിരപേക്ഷസ്യ അനേകസ്യ ഏകസ്മിൻ അന്വയഃ സമുച്ചയഃ പരസ്പര നിരപേക്ഷസ്യ അനേകസ്യ ഏകസ്മിൻ അന്വയഃ സമുച്ചയഃ അന്യതരസ്യ ആനുഷംഗികത്വേ അന്വാചയഃ അന്യതരസ്യ ആനുഷംഗികത്വേ അന്വാചയഃ മിളിതാനാം അന്വയേ ഇതരേതരയോഗഃ മിളിതാനാം അന്വയേ ഇതരേതരയോഗഃ സമൂഹ സമാഹാരഃ സമൂഹ സമാഹാരഃ തത്ര ഈശ്വരം ഗുരും ച ഭജസ്വ ഇതി സമുച്ചയേ തത്ര ഈശ്വരം ഗുരും ച ഭജസ്വ ഇതി സമുച്ചയേ ഇക്ഷാമട ഗാം ചാനയ ഇതി അന്വാചയേ ഇക്ഷാമട ഗാം ചാനയ ഇതി അന്വാചയേ ച ന സമാസാന്തോ ച ന സമാസോ അസാമർഥ്യാത് ധവഖദിരോ സജ്ഞാ പരിഭാഷം സജ്ഞാ പരിഭാഷം അനേക ഉക്തേർ ചാർത്ഥേ ദ്വന്ദ്വഹേതി ദ്വന്ദ്വസമാസ വിധായകം സൂത്രം. അസ്യ സൂത്രസ്യ ഉദാഹരണം ഭവതി ധവ ഖദിരോ ധവശ്ച ഖദിരശ്ച ധവ ഖദിരോ ധവ ഇതി വൃക്ഷവിശേഷ വനവൃക്ഷവിശേഷ ഖദര ഇത്യേതത് ഏവമേവ ധവഖദിരവും ധവവും ഖദിരവും രണ്ട് വൃക്ഷങ്ങളാണ് ധവഖദിരവും. അത്ര ദ്വന്ദ്വസമാസ കൃത ധവശ്ച ഖദിരശ്ച ഇതി ചകാര ദ്വയപ്രയോഗാദേവ ജ്ഞായതേ അയം ദ്വന്ദ്വസമാസ ഇതി തവശ്ച ഖദിരശ്ച കർമ്മധാരയസ്യ വിശേഷകഃ തത്ര അസൌ തത് സ ഇത്യാദികം ഉപയോഗിച്ചതേ നീതം ച തത് ഉത്തലം ച ഇത്യേവം രീതി അത്ര ന അത്ര ധവശ്ച ഖദിരശ്ച ധവശ്ച അസൗ ഖദിരശ്ച ഇത്യുക്തെ അത്ര വൃക്ഷ ഏകേവ ഭവതി ഏവം ന അത്ര വൃക്ഷദ്വയം വർത്തതേ ധവശ്ച ഖദിരശ്ച ഇതി ധവം എന്ന് പറയുന്നത് പ്രസിദ്ധമായതൊന്നല്ല, ആയുർവേദത്തിലും മറ്റും ഉപയോഗിക്കുന്നു ഒരു സാധനം. ഖദിരം എന്ന് പറയുന്നതാണ് മലയാളത്തിൽ കരിങ്ങാലി എന്ന് പറയും. അതും ആയുർവേദത്തിൽ ഉണ്ട്, ഖദിരാരിഷ്ടം. ആയുർവേദത്തിൽ ഖദിരാരിഷ്ടം, ഖദിരാദിഷ്ടം, ഖദിരാദിചൂർണം ധാരാളം ഉപയോഗിക്കുന്നു. അത്ര അനേകം അന്യപദാർത്ഥേ ഇത്യതഃ അനേകം ഇത്യ അനുവർത്തതെ അഥോക്തം അനേകം സുബന്ധം സുബാമന്ത്രിതേ ഇത്ര സുബവി അനുവർത്തതെ അനേക സുബന്ധം ചാർത്ഥേ വർത്തമാനം അത്ര സമാസ ചാർത്ഥേ സംഭവത്തി ചാർത്ഥേ വർത്തമാനം വാ സമസ്യത്തെ അനേക സുബന്ധങ്ങൾ ചാർത്ഥത്തിലുള്ള സുബന്ധങ്ങൾക്ക് സമാസം വരുന്നു. സദ്വന്ദ്വഹ ആ സമാസത്തിന്റെ പേരാണ് ദ്വന്ദ്വം. അധ അത്ര വിഗ്രഹ പ്രദർശിത ധവശ്ച ഖദിരശ്ച ഇത് ചാർത്തെ ദ്വന്ദ്വഹ അത്ര ചാർത്ഥ ചതുർവിധാ ഭവന്തി സമുച്ചയ അന്വാചയ ഇതരേതരയോഗ സമാഹാരം നാല് തരത്തിലുണ്ട് ചായയുടെ അർത്ഥം. അത് ഏതൊക്കെയെന്നാണ് പറഞ്ഞിരിക്കുന്നത്? സമുച്ചയ അന്വാചയ ഇതരേതരയോഗ സമാഹാരം. ഇതിൻ്റെ രണ്ടർത്ഥത്തിലെ സമാസമാണ് ഇതരേതരയോഗം സമാഹാരം. രണ്ട് അർത്ഥത്തിൽ സമാസമില്ല, സമുച്ചയം അന്വാചയം. എന്തുകൊണ്ട്? അവിടെ സാമർഥ്യമില്ല. ചതുർവിധേഷു അർത്ഥേഷു ഇതരേതരയോഗ സമാഹാരാർത്ഥയോ സാമർഥ്യ സത്വ സമാസ. അന്യത്ര സമുച്ചയ അന്വാചയോ അർത്ഥദ്വയേ സമാസോ നാസ്തി തത്ര ഏകാർത്ഥീഭാവരൂപ സാമർഥ്യം നാസ്തി. അത്ര സമുച്ചയ ഇത്യസ്യ വ്യാഖ്യാനം ക്രിയത്തെ പരസ്പര നിരപേക്ഷസ്യ അനേകസ്യ ഏകസ്മിൻ അന്വയഃ സമുച്ചയഃ. ഉദാഹരണം തത്ര ഈശ്വരം ഗുരും ച ഭജസ്വ ഈശ്വരം ഭജസ്വ ഗുരും ച ഭജസ്വ. ഇവിടെ ഈശ്വര ശബ്ദവും ഗുരുശബ്ദവും പ്രത്യേകം പ്രത്യേകം ഭജസ്വ എന്ന് പറയുന്ന ക്രിയയോട് അന്വയിക്കുന്നു. അതുകൊണ്ട് ഇവിടെ രണ്ട് ശബ്ദങ്ങൾ തമ്മിൽ സാമർഥ്യം ഇല്ല. ഏത് ശബ്ദങ്ങൾ തമ്മിൽ? ഈശ്വര ഗുരു കൊണ്ടവിടെ സമാസം വരത്തില്ല. ഈശ്വരം ഭജസ്യ ഭജസ്വ ഗുരു പരസ്പര നിരപേക്ഷയോഹോ ഈശ്വര ഗുരുശബ്ദയോഹോ പ്രത്യേകം ഭജസ്വ ഇതി ക്രിയയാ സഹ അന്വയാ അത്ര ഏകാർത്ഥീഭാവരൂപ സാമർഥ്യം നാസ്തി. അത് സമാസോപി ന ഭവതി. അത് സർവത്ര സമുച്ചയസ്ഥലേ സമുച്ചയാർത്ഥേ ഇവ വാക്യേഷു ചകാര ബഹുളം ഉപയോഗ്യത തത്ര സർവത്ര സമാസ ന ഭവതി. കേവല സമുച്ചയാർത്ഥേ ഉം അതാണ് സമുച്ചയാർത്ഥം. ഈശ്വരനെയും ഭജിക്കൂ, നീ ഗുരുവിനെയും ഭജിക്കൂ. മുഖ്യം ഈശ്വരനാണ്, ഗുരു രണ്ടാമതാണ്. ഇങ്ങനെ പ്രയോഗിക്കുന്നിടത്ത് അപ്പോൾ അവിടെ ഭജസ്വ എന്ന് പറയുന്ന ക്രിയ ആരോടാ മുഖ്യമായി അന്വയിച്ചത്? ദ്രോണമായി എന്തിനോട് അന്വയിച്ചത്? അങ്ങനെയുള്ളടത്ത് സാമർഥ്യം സമാസ സംബന്ധത്തിൽ പരസ്പര നിരപേക്ഷ്യ അനേകസ്യ, പരസ്പര നിരപേക്ഷ അനേക ശബ്ദസ്യ എന്നർത്ഥം. പരസ്പര നിരപേക്ഷ്യ അനേകസ്യ ഏകസ്മിൻ അന്വയ, അത്ര ഏകസ്മിൻ ക്രിയായാം അന്വയ സമുച്ചയ. അന്യതരസ്യ ആനുഷംഗികത്വ അന്വാചയ. അസി ഉദാഹരണം ഭവതി ഭിക്ഷാമട ഗാംച ആനയ. ബ്രഹ്മചാരിയോട് പറയുകയാണ്, നീ ഭിക്ഷാടനത്തിനായി പോവുക. അങ്ങനെ ഭിക്ഷാമട, നമ്മുടെ പശു ആ വഴിയിൽ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതിനെ കൂട്ടിക്കൊണ്ടുവരിക, അതല്ല മുഖ്യ ജോലി. ഇപ്പോൾ സമയം ഡ്യൂട്ടി എന്താണ്? ഭിക്ഷാടനമാണ്. പശുവിനെ കണ്ടില്ലെങ്കിലും കൊണ്ടുവന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഭിക്ഷാടനം മുഴങ്ങരുത്, മുടങ്ങിപ്പോരുത്. അപ്പോൾ ഒന്നിവിടെ മുഖ്യമായിരിക്കുന്നത് ഭിക്ഷാടനം, മറ്റൊന്നെന്തായി? ദ്രോണമായിരിക്കുന്നു. ഇവിടെ എന്താണ്? പരസ്പരാന്യമല്ല. ഭിക്ഷാം അട അടത്തി അടകത്തോ മധ്യവിക്ഷേപോട്ട് അടത്തു അടത്താതടത്താം അട്ടന്തു അട അടത്താതടത്തം അടത്തം. അപ്പോൾ പറയുന്നു അന്യതരസ്യ ആനുഷംഗികത്വേ ദ്രോണത്വേ. ഇവിടെ രണ്ട് ക്രിയകൾ പറയുന്നിടത്ത് ഒന്ന് മുഖ്യവും മറ്റൊന്ന് ഗുണവും. ഭിക്ഷാം അട അട മുഖ്യം, ഗാംച ആനയ, ആനയ എന്ന് പറയുന്നത് ഗുണം. ഇങ്ങനെ വരുന്നിടത്ത് മുമ്പ് പറഞ്ഞിടത്ത് എന്താണ്? ക്രിയ ഒന്നാണ്, ഒന്ന് മുഖ്യവും ഒന്ന് ഗുണവുമാണ്. ഇവിടെ അങ്ങനെയല്ല, രണ്ട് ക്രിയ, ഒന്ന് മുഖ്യവും. ഇതാണ് അന്വാചയം എന്ന് പറയും. അപ്പോ സമാസം എന്ന് കഴിഞ്ഞാൽ അങ്ങനെ വരും, രാമകൃഷ്ണവും അത് വരും. രാമശ്ച കൃഷ്ണശ്ച രാമകൃഷ്ണവും ഇവിടെ പറയുന്നു ധവഖതിരോ ചിന്തി സമാസം വരും. ധവശ്ച ഖതിരശ്ച ധവഖതിരവും മുറിക്കുക. അതുപോലെ രാമശ്ച കൃഷ്ണശ്ച രാമകൃഷ്ണവും ഭജസ്വ അങ്ങനെ വരാം. പ്രത്യേകം അന്വയിക്കുന്നുകൊണ്ടാണ് സമാസം വരാ. അന്യതരസ്യ ആനുഷംഗികത്വ അന്വാചയ. ഇവിടെ അതാ സംഭവിച്ചത്, ഭിക്ഷാമട ഗംസാനയ. മളിതാനാം അന്വയ ഇതരേത്രയോ സാമർഥ്യമുണ്ട്. രണ്ടെണ്ണം പരസ്പരം അന്വയിച്ചിട്ട് മറ്റൊരു ക്രിയയോടെ അന്വയിക്കുന്നു. എങ്ങനെ? ധവ ധവഖതിരവും അത് അന്വയിച്ച് എന്നിട്ട് ക്രിയയോട് അന്വയിക്കുന്നതിനോട് ചിന്തി, അതിനെ ഛേദിക്കൂ എന്ന് പറയുന്നു. അതാണ് മിളിത്താനാം പരസ്പര അന്യതാനാം അന്യത്ര അന്വയെ തത്ര ഇതരേതര യോഗ തത്ര ഏകാർത്ഥിഭാവ സാമർഥ്യസത്വാത് സമാസ ഉദാഹരണം ഭവതി ധവഖതിരവും. ഭിക്ഷാമട ഗാംചാനയിത്യ അന്വാചയേച്ച ന സമാസോ അസാമർഥ്യ. ധവഖതിരോ ഇത്യത്ര സാമർഥ്യം അസ്തി അത സമാസോപി ഭവതി ഏവ. ഏവം സമൂഹ സമാഹാര സമൂഹസ്യ ഏകത്വ തത്രാപി സമാസ ഭവതി ഏവ. സപ്ഞാച പരിഭാഷാച സപ്ന പരിഭാഷം അത്രാവി സപ്ഞാ പരിഭാഷയോ സമൂഹത്വ അത്ര വിഗ്രഹ സമാഹാരീതി ഉച്ചതി. സപ്ഞാച പരിഭാഷാച തയോ സമാഹാര അസ്യ നാമ ഭവതി സമാഹാര ദ്വന്ദ്വൈതി. അന്യ ഭവതി ഇതരേതര യോഗ സമാസേ ധവഖതിരോ ഇതി ഇതരേതര യോഗ സമാസ സമൂഹത്വാ തത്ര സമാഹാര ഇതി ചേ സപ്ഞാച പരിഭാഷാച തയോഹ സമാഹാരഹ സജ്ഞ പരിഭാഷം ഇതി. അത്ര സമൂഹ അത്ര ഉത്തം സമുച്ചയ അന്വാചയ ഇതരേതരയോഗ സമാഹാരചാർത്ഥ സമാഹാരാഹ ച അർത്ഥ ഇത്യസ്യകോർത്ഥ ച ഇതി ശബ്ദസ്യ അർത്ഥാഹ ഏവം ഭവന്തി. സമുച്ചയ അന്വാചയ ഇതരേതരയോഗ സമാഹാരാഹ ഏതേഷു അന്തിമ അർത്ഥദ്വയേ സമാസഃ വർത്തതേ. ആദ്യദ്വയേ സമാസോ നാസ്തി. സമാഹാരസ്യ ഉദാഹരണം ഭവതി സജ്ഞ പരിഭാഷം. ഇതരേതരയോഗസ്യ ഉദാഹരണം ഭവതി ഭവഖദിരൗ സജ്ഞ പരിഭാഷം ഇതി. പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ചാക്ക് നാമം അതിലെ രണ്ടക്കത്തിൽ മാത്രം ചാന്മാജയേതരേതരേതരേ സമാഹാരേ.